மலைக்காய் கஷேத்திரத்தில் போகும்போ பூங்காற்றும் சோபானம் பாடும்போ பூக்காரி நின்னே கண்டு ஈரநேகம் பூம் கொண்டு பூஜைக்காய் கஷேத்திரத்தில் போகும்போ பூங்காற்றும் சோபானம் பாடும்போ பூக்காரி நின்னே கண்டு കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുഴിലിനെ പ്രണയിച്ചു പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും നിന്നും നിന്നെ അണിയിക്കും ഞാൻ വാനിടം മംഗളമാലപിക്കേ ഓമനേ നിന്നെ ഞാൻ സ്വന്തമാക്കും ഈരമേഹം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോ പൂങ്കാറ്റും സോപാനം പാടുമ്പോ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ ഹംസങ്ങൾ തൊഴുതു വലം വെച്ച് സിന്ദൂരം വാങ്ങുന്ന ഈ സന്ധ്യയിൽ നെറ്റിയിൽ ചന്ദനവും ചാർത്തി നീ അണയുമ്പോൾ മുത്തം കൊണ്ട് കുറി ചാർത്തിക്കും ഞാൻ വേളിക്ക് ചൂടുവാൻ പൂ പോരാറി മാനത്തും പിച്ചക പൂവിരിഞ്ഞു ഈരമേഹം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോ പൂങ്കാറ്റും സോപാനം പാടുമ്പോ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹരി ഹര